തുമ്പത്തിരുന്നു യലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തെപ്പിക്കുമ്പം പാടടി. വെള്ളം കോരിക്കുളിപ്പിച്ച് കിന്നരി ചോമനിച്ചയ്യയ്യാ, എന്റെ മാരിപ്പാളുങ്കിപ്പം രാജപ്പൂ മുത്തായി പോയടി. ചൊല്ലി നാവേറരുതേ കണ്ടു കണ്ണേറരുതേ, പിള്ളദോഷം കളയാ മൂളു പുള്ളോ കുടമേ. ഹോയ് കോലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. ിമ്പത്തേരിൽ ഞാനീ മാനത്തൂടങ്ങിങ്ങൊന്നോടിക്കോട്ടെ, മാനത്തെങ്ങോ പോയി പാത്തു നിൽക്കും മാലാഖപ്പൂമുത്തെ ചോദിച്ചോട്ടെ. പൂങ്കവിൽ കിളുന്നിൽ നീ പണ്ടു തേച്ച ചാന്തിനാൽ, എന്നുണ്ണിക്കൻ ചൊല്ലും കണ്ണും പെട്ടുണ്ടാകും ദോഷം മാറുമോ. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. സരസ്വതീവരം നിറഞ്ഞു സാക്ഷരം വിരിഞ്ഞിടും ചിരം അറിഞ്ഞിടും മനം, അറിഞ്ഞു മുമ്പനായി വളർന്നു കേമനായി ഗുരു കടാക്ഷമായി വരൂ കുമാരക. അക്ഷരം നക്ഷത്ര ലക്ഷമാക്കൂ, അക്കങ്ങളെക്കാൾ കണിശമാകൂ. നാളത്തെ നാടിന്റെ നാവ് നീയേ, നാവ് പന്തങ്ങൾ തന്നാമ്പ് നീയേ. ഏത് ദേശമാകിലും ഏത് വേഷമേകിലും അമ്മ തന്നമ്മിഞ്ഞ പാലിന്റെ മാധുര്യം കാത്തിടേണമേ. ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടി. വെള്ളം കോരിക്കുളിപ്പിച്ച് കിന്നരി ചോമനിച്ചയ്യയ്യാ, എന്റെ മാരിപ്പാളുങ്കിപ്പം രാജപ്പൂ മുത്തായി പോയടി. ചൊല്ലി നാവേറരുതേ കണ്ടു കണ്ണേറരുതേ, പിള്ളദോഷം കളയാ മൂളു പുള്ളോ കുടമേ. ഹോയ് കോലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പം പാടടീ.